നിപാതസപ്ന ഉപസർഗസപ്ന ധാതുസപ്ന ഈ മൂന്ന് സപ്നകളാണ് പഠിച്ചത്. ചാതികൾക്ക് നിപാതസപ്ന ചാഹാവ ശബ്ദങ്ങൾ, പ്രാതികൾക്ക് ഉപസർഗസജ്ഞ നിപാതസജ്ഞ ഗതിസജ്ഞ മൂന്നുമുണ്ട്. ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ ധാതുപാഠത്തിലുള്ള അതിന് ധാതുസജ്ഞ. അവിടെ നമ്മൾ ഉപസർഗസജ്ഞ നമുക്ക് ആവശ്യമായിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇത് പഠിച്ചത്. ഉപസർഗങ്ങൾ ഏതാണ്, ഗതി എന്താണ്, നിപാതങ്ങൾ എന്താണ്. ഇവിടെ ആവശ്യമായിട്ട് വന്ന ഉപസർഗസജ്ഞയാണ്. ഏത് സൂത്രത്തിലാണ് ഉപസർഗാതിർത്തി ധാതോ ഭൂവാദയോ ധാതവ എന്ന് പറയുന്നതിൻ്റെ അടുത്ത സൂത്രം, പതിനെട്ടാമത്തെ പേജിൽ നമ്മൾ തുടങ്ങിയതാണ്. അവിടെ വരുന്നുണ്ട് ഉപസർഗ. ഇവിടെ പറയുന്നു ഉപസർഗാതിർത്തി ധാതു അവർണാന്താത് ഉപസർഗാത്. ഇത് ആഗുണയ്ക്ക് ശേഷം വരുന്ന സൂത്രമാണ്. ആത് ഇവിടെ വരുന്നു, അതാണ് അവർണാന്തം എന്ന് വന്നത്. അവർണാന്തമായ ഉപസർഗത്തിൽ നിന്ന് ഇവിടെ ഉപസർഗം എന്തെന്നറിയണം. കാരണം ഇവിടെ പ്രഛതിന്നിരിക്കുകയാണ്. പ്രാന്ന് പറയുന്നതിന് ഉപസർഗസജ്ഞയുണ്ട്. ഏ സൂത്രപ്രകാരമാണ് ഉപസർഗഹ ക്രിയായോഗി പറഞ്ഞത്? അവർണാന്തമായ ഉപസർഗമായി പ്ര. അവർണാന്തമായ ഉപസർഗത്തിൽ നിന്നും പരത്തിലിരിക്കുന്നത് ഋച്ഛതി. അതിനാണ് സൂത്രത്തിൽ പറഞ്ഞെന്താണ് ഋതി ധാതു. വൃത്തിയിൽ എന്ത് പറഞ്ഞു? ഋകാര ആദൌ ഋകാര ആദൌ ധാതു പരേ. ഋകാരം ആദിയിലുള്ള എന്നുവെച്ചാൽ തുടക്കത്തിലുള്ള ധാതു പരമരിക്കെ. അതാണ് ഋതി ധാതു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഋകാരം തുടക്കത്തിലുള്ള ധാതു പരമരിക്കെ. ധാതു എന്താണെന്നുള്ളത് ഏ സൂത്രോ പറഞ്ഞത്? ഭൂവാദിയോ ധാതോ. അപ്പൊ ധാതുവും കിട്ടി. ഇപ്പൊ നമുക്ക് ഇത് രണ്ടും അറിയാം, എന്താണ് ഉപസർഗം എന്നറിയാം, പിന്നെ എന്താണ് ധാതു എന്നും അറിയാം. അതിൽ ഉപസർഗത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു വിശേഷത പറയുന്നുണ്ട്. അത് അവർണാന്തമായിരിക്കണം. ഉപസർഗം പലതരത്തിലുണ്ട്. ഉപസർഗങ്ങൾ പുസ്തകത്തിൽ നോക്കാതെ ആർക്കെങ്കിലും പറയാം? പറയാം. അഭി ഉപ, ഇതാണ് ഉപസർഗങ്ങൾ. ഉപസർഗങ്ങൾ പലതരത്തിലുണ്ട്. പപ്രാകാരാന്തമാണ്, പക്ഷെ പര ആകാരാന്തമാണ്. സം എന്ന് പറയുമ്പോൾ അത് ഹലന്തമാണ്. ഇവിടെ ഏതെടുക്കാവോ? അവർണാന്തമായ, അവർണം എന്ന് വെച്ചാൽ ഹ്രസ്വ ദീർഘമോ ഏതോ ആകാം. അവർണാന്തമായ ഉപസർഗമായിരിക്കണം. പിന്നെ ധാതുക്കളെന്ന് പറഞ്ഞാൽ ഭൂ ആദിയിൽ ഭകാരമാണ്, ഹലാദിയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള വേണം? ഋകാരം ആദിയിൽ വേണം. ഋച്ഛതി ഋകാരം ആദിയിലാണ്. പിന്നെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ധാതു പരമിരിക്കണം. നമുക്കറിയാം ധാതു എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും പരമിരിക്കുന്ന ആ ധാതുവിൽ നിന്ന് ഉണ്ടായ ഒരു രൂപം, ഒരു ധാതുവിൽ നിന്നും ഉണ്ടായ ഒരു രൂപമാണ് ഋച്ഛതി, തിങ്ങന്ത രൂപം. ധാതു പരമിരിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോണം, കേവലമായ ധാതു അല്ല സാറിന് പ്രയോഗിക്കുന്നത്, ആ ധാതു രൂപമാറ്റം വരും. അപ്പോൾ ഋ എന്ന് പറയുന്ന ധാതു ഋച്ഛതി എന്ന് മാറും. അങ്ങനെയുള്ള രൂപം പരമിരിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുന്നു. പ്രാഋച്ഛതീന്ദ്രിക്കുമ്പോൾ അത് ഭുവാദയോ ധാതാവ് എന്ന് പറഞ്ഞിടത്തും പറഞ്ഞു. എന്താണ് ക്രിയാവാചനോ ഭുവാദയോ ധാതുസൻ? ക്രിയ അർത്ഥമായി വരുന്ന ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ, അതിനാണ് ധാതുസഞ്ജ വരുന്നത്. അതിൽപ്പെടുന്ന ഒന്നാണ് ഋ ഗതോ എന്ന് പറയുന്നത്. പക്ഷെ അതായിട്ട് ഒരിക്കലും പ്രയോഗിക്കില്ല. അതിൽ പിന്നെ വീണ്ടും സൂത്രങ്ങൾ പ്രവർത്തിച്ച് രൂപം മാറും. ഭൂ എന്ന് പറയുന്നത് ഭവതി എന്ന് മാറും. ഋ എന്ന് പറയുന്നത് ഋച്ഛതി എന്ന് മാറും. ഇപ്പൊ പ്രാ ഋച്ഛതി എന്നിരിക്കുമ്പോൾ പ്രാക്ക് ഉപസർഗാഹ ക്രിയായോഗ പ്രകാരം ഉപസർഗസഞ്ജ വരും. ഋച്ഛതി എന്ന് പറയുന്നത് ഒരു ധാതുവിൽ നിന്നുള്ള രൂപമാണ്. ഋ എന്ന് പറയുന്ന ധാതുവിൽ നിന്നുള്ള രൂപമാണ്. അതിന് ധാതുസഞ്ജ വരും. ഭൂവാദയോ ധാതവ, അത് ധാതു ആയതുകൊണ്ട് പ്രാക്കി അതിന്റെ യോഗത്തിൽ, യോഗം എന്ന് വെച്ചാൽ അന്വയം, ധാതുവിന്റെ അന്വയത്തിൽ പ്രാക്കി ഉപസർഗസഞ്ജമാണ്. വെറുതെ പ്രായിരുന്നാ പോരാ, ധാതുവിന്റെ അന്വയം വേണം. എന്നുവെച്ചാൽ ധാതുവിനോട് ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരുന്നുകൊണ്ട് പ്രാക്കിവിടെ ഉപസർഗസഞ്ജമെന്നു. ഒരു എന്ന് പറയുന്നത് ധാതുവാണ്. ഭൂവാദിയോ ധാതുവ, ഒരു ഉപസർഗവും ഋകാരം ആദിയിലുള്ള ധാതുവും വന്നു. ഇനി സൂത്രം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. സൂത്രം എന്ന് പറയുന്നു വൃദ്ധി ഏകാദേശ്യാത്, ഗുണം വൃദ്ധി ഇതെല്ലാം ഏകാദേശങ്ങളാണെന്ന് വെച്ചാൽ രണ്ട് സ്ഥാനിക്കൊരാദേശം വരുന്നതാണ്. അപ്പോൾ ഇവിടെ വിധിക്കുന്നത് വൃദ്ധിയാണ്. ഈ സൂത്രം ഒരു വിധിസൂത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സംജ്ഞാസൂത്രങ്ങളാണ്. ഈ സൂത്രം ഒന്നിനെ വിധിക്കുകയാണ്. എന്തിനെ വിധിക്കുന്നു? വൃദ്ധി. വൃദ്ധിയെ വിധിക്കുന്ന വേറെ സൂത്രം നമ്മൾ പഠിച്ചതാണ് അല്ല വൃദ്ധിരേചി. വൃദ്ധിരാദിച്ചെന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? സംജ്ഞാസൂത്രമാണ്. തിരിഞ്ഞു പോരുത്. വൃദ്ധിരാദിച്ച് സംജ്ഞാസൂത്രം വൃദ്ധിരേചി ആണ് വിധിസൂത്രം. പറയുന്നു പൂർവത്തിലിരിക്കുന്ന ഉപസർഗത്തിന്റെ അവസാനം അകാരം വേണം. അതിനുശേഷം പരത്തിൽ ഇറുകാരം വേണം. എന്ന് പറഞ്ഞാൽ ഇറുകാരത്തിൽ തുടങ്ങുന്ന ഒരു ധാതുവിന്റെ രൂപം വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വൃദ്ധി വരും. അപ്പോൾ ഇവിടുത്തെ പൂർവത്തിലെ സ്ഥാനി ഏതായിരിക്കും? പരത്തിലെ സ്ഥാനി ഏതായിരിക്കും? ഇറുകാരം. അപ്പോൾ ആ അറുകുന്നിരിക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രാഋച്ഛതി പ്ര അറുച്ഛതി എന്നിരിക്കുന്നു. ഇവിടെ സന്ധി വരുന്നത് ആ ആക്കും ഋ ഇതിന് രണ്ടിനും കൂടെയാണ് സന്ധി വരുന്നത്. അത് പ്രാവസർഗമാണ്. അവിടെ കാണിച്ചിട്ടുണ്ട് പ്രാവസർഗത്തിൽ ഒരു അകാരമുണ്ട്, അതാണ് പ്ര ആ എന്ന് കാണിച്ചത്. പരത്തിൽ ഋച്ഛതി, അതിനാണ് സന്ധി വരേണ്ടത്. ഇവിടെ ആയുടെ പരത്തിൽ ഇറു ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം പ്രവർത്തിക്കും. ആ ഗുണം എന്തുകൊണ്ട്? അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഗുണം തന്നെ വരണം. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവർണത്തിന്റെ പരത്തിൽ ഒരു ഇരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരുമെന്ന്. അപ്പൊ ഏത് വരും? ആഗുണം വരുമോ അതോ വൃദ്ധി വരുമോ? എന്തുകൊണ്ട്? അപവാദമാവും. കാരണം ആഗുണം പറഞ്ഞിരിക്കുന്നത് അവർണത്തിന്റെ പരത്തിൽ അച്ചിരിക്കാൻ പറഞ്ഞു. ഇവിടെ പറയുന്നത് അവർണത്തിന്റെ പരത്തിൽ ഇറു ഇരിക്കണം. അപ്പൊ അച്ചിൽ പെട്ട ഒന്നാണ് ഇറു. അത് നിരവകാശമായി. അതിന് വേറെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല ഈ സൂത്രത്തിന്. ആയുടെ പരത്തിൽ ഋ തന്നെ ഇരിക്കണം. വേറെ ഒന്നും വരുന്ന അതിന് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന് അവകാശം വന്നു. നിരവകാശോ വിധിരപവാത എന്നുള്ള ന്യായമനുസരിച്ച് ഇത് ആദ്ഗുണയെ ബാധിച്ചുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കും. ഈ സൂത്രം എന്താ വിധിക്കുന്നത്? വൃദ്ധി. എന്നാൽ വൃദ്ധി വിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സൂത്രം എന്തുകൊണ്ടിവിടെ വരുന്നില്ല? അത് ഒന്നാമതിയല്ലോ വൃദ്ധിക്ക്. അത് പറയുന്ന ഏച്ച് ഇവിടെ പരത്തിലിരിക്കുന്ന എന്താണ്? ഋ. അത് ഏച്ചിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അതിൽ പെടുന്നില്ല. അപ്പൊ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്നാലിവിടെ വൃദ്ധി വരണം. അപ്പോൾ ആ ഋ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി വരണം. വൃദ്ധി വരണമെങ്കിൽ വൃദ്ധി ഏതൊക്കെയെന്നറിയണം. അതിനെ സൂത്രം പറയുന്നത് വൃദ്ധിരാദൈച്ച്. അപ്പോൾ വൃദ്ധി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആ, ഐ, ഔ. ഇവിടുത്തെ സ്ഥാനികളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു ആദേശം എത്രയുണ്ട്? ആ, ഐ, ഔ, മൂന്നും. അപ്പോൾ സ്ഥാനി രണ്ട്, അതിൽ മൂന്ന് ആദേശം വരും. ഏത് സൂത്രം വരും? സ്ഥാനേന്ദ്രം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? സ്ഥാനിയുടെ സ്ഥാനം നോക്കണം. എന്നിട്ട് ആദേശത്തിൽ ഇതുള്ള ഏതാണെന്ന് നോക്കണം. ഇവിടെ സ്ഥാനി ആദ്യം ആകാരത്തെ എടുക്കുക. അതിന്റെ സ്ഥാനം എന്താണ്? അക്കുവ വിസർജനയാണ്. കണ്ട, പരത്തിലിരിക്കുന്ന എന്താണ്? ഒരു. അതിന്റെ സ്ഥാനം എന്താണ്? മൂർധ. അപ്പൊ സ്ഥാനിയുടെ സ്ഥാനങ്ങളെന്ന് പറയുന്നത് കണ്ഠവും മൂർധാവുമാണ്. അക്കുഹ വിസർജനീയാന കണ്ഠ, അകാരത്തിന് കണ്ഠസ്ഥാനമാണ്. ഋകാരത്തിന് ഋഡുരഷാന മൂർധ. അപ്പൊ സ്ഥാനിവിടെ രണ്ടുണ്ട്, രണ്ടിന് രണ്ട് സ്ഥാനമുണ്ട്. ആദേശത്തിൽ നിന്ന് കണ്ഠവും മൂർധാവുമുള്ള ഒന്നിനെ എടുക്കണം. ആദേശത്തിലുള്ളത് ഏതൊക്കെയാണ്? ആ മൂന്നിന്റെ സ്ഥാനം നോക്കണം. അതിൽ ഏതിനാണ് കണ്ഠവും മൂർധാവും ഉള്ളതെന്ന് നോക്കണം. ആദ്യത്തെ ആയുടെ സ്ഥാനം എന്താണ്? അപ്പൊ അത് ശരിയാവത്തില്ല. പിന്നെ ഐ ഔ, ഐയുടെ സ്ഥാനം എന്താണ്? ഏ തൈതോഹോ കണ്ടതാലോ, അത് ശരിയാകുമോ? പിന്നെ ഉള്ള ഏതാണ്? ഔ. ഓ തൗതോഹോ, ഒന്ന് ശരിയാവത്തില്ല. സ്ഥാന അന്തരം നമ്മൾ പറയുന്നതനുസരിച്ച് ശരിയാകുന്നില്ല. ശരിയാകാതെ വന്നു കഴിഞ്ഞാൽ പാണിനി അവിടെ എന്ത് ചെയ്യും? ശരിയാക്കും. പാണിനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതാ ഇവിടെ ചെയ്തിരിക്കുന്നില്ല. ആക്ക് ശേഷം ഒരു രേഖത്തെ അങ്ങ് വെച്ചു. ആക്ക് ശേഷം രേഖം വെച്ചു. ഇനി ശരിയാവും നോക്കുക. ഇവിടെ സ്ഥാനിയുടെ സ്ഥാനങ്ങളെന്ന് പറയുന്നത് കണ്ഠവും മൂർധാവും. ഇനി ആക്ക് ശേഷം രേഖത്ത് വെച്ചപ്പോൾ എന്തായി? ആര്. ഇതിന്റെ സ്ഥാനം നോക്കുക. ആയുടെ സ്ഥാനം, രേഖത്തിന്റെ സ്ഥാനം, കണ്ഠവും മൂർധാവുമുള്ള ആര് വന്നു. സംഗതി എളുപ്പമായി. അപ്പോ എന്തോരും പൃ, പ്രായല്ല പൃ അവിടെ എഴുതിയിരിക്കുന്നത്. പൃ എന്ന് അവസാനം എഴുതിയിരിക്കുന്നു. അടിയിലൊരു വെട്ട് കൊടുക്കുന്നു. പൃ ആര് ഇച്ഛതി. പ്രാർത്ഥതി, ഇനി ചേർത്തെഴുതുക. പ്രാർത്ഥതി എന്നൊന്ന്. ഇവിടെ എന്താ സംഭവിച്ചത്? ആ അറുന്നിരുന്നു. ഉപസർഗാതൃത പ്രതിധാതു എന്നുള്ള സൂത്രം പറഞ്ഞു. അവർണാന്തമായ ഉപസർഗത്തിന്റെ ഫലത്തിൽ ഋകാരം ആദിയിലുള്ള ധാതു ഇരുന്നാൽ, അതായത് ആ ധാതുവിന്റെ രൂപങ്ങളിരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരുമെന്ന് പറഞ്ഞു. വൃദ്ധി ഏതെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ വൃദ്ധിരാദൈച്ച് ആ ഐ ഔ, ഇതാണ് വൃദ്ധി. ഇതിൽ മൂന്നിന് ഏതെങ്കിലും ഒന്ന് വരണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്ഥാന അന്തരതമമെന്നു. അപ്പൊ സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കിയപ്പോൾ ആയുടെ സ്ഥാനാക്കും വിസർജനീയാന കണ്ഠ, ഋവിന്റെ സ്ഥാനം മൂർധ, മൃതാസ്ഥാനമുള്ള ഒന്നുമില്ല. അതുകൊണ്ട് ആയോട് ചെയ്ത് ഇതെന്ത് ചെയ്തു? ഒരു രേഖത്തെ ചേർത്തു. ആരെന്നായി? അപ്പോൾ സ്ഥാനിയുടെ സ്ഥാനങ്ങളോട് ഒത്തുവന്നു. അപ്പോൾ ആയുടെയും ഋകാരത്തിൻ്റെയും സ്ഥാനത്ത് അത് പോയിട്ട് ആര് വന്നു പ്രാർത്ഥതി എന്ന് ഉപസിപ്പിച്ചു. ഇനി വേറെ ഉദാഹരണം എഴുതുക. ച വെറുതെ എന്ന് പറയുന്ന ഒരു അവ്യം, ബിന എന്നൊക്കെ ഉള്ള ച എന്ന് പറയുന്ന ഒരു അവ്യം. അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സന്ധി വരും. ചായ എങ്ങനെ പിരിച്ചെഴുതും? ചായ അടുത്തെന്ത് വരും? വെറുതെ എന്ന് വരും. ഇവിടെ നോക്കുക, ആന്നിരിക്കുന്നു, പൂർവ്വത്തിലായിരിക്കുന്നു, പരത്തിൽ ഋവിരിക്കുന്നു. ആയുടെ പരത്തിൽ ഋവ് ഇരുന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? ആയുടെ പരത്തിൽ ഇരുന്ന് ഏത് വരും സൂത്രം? ആദ് ഗുണവർണം. എന്തുകൊണ്ട്? അവർണത്തിന്റെ പരത്തിൽ, അവർണാ പരത്തിൽ എന്തിരിക്കണം? അച്ച്. അച്ചിൽ ഏറിയിരിക്കുന്നു. അപ്പൊ എന്ത് വരണമെന്ന് പറഞ്ഞു? ഗുണം. നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചതാണ്. അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഗുണം വരണം. നേരത്തെ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവനെ ബാധിക്കാനൊരു സൂത്രം വന്നു, ഉപസർഗാത് ഋതി ധാതു. ഇവിടെ ഇപ്പോൾ ഇതിനെ ബാധിക്കുന്നതിന് ഏതെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും. നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു സൂത്രം ഇല്ല. നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഗുണം വരും. സൂത്രം ഏതാണ്? അതിന്റെ വൃത്തി എന്താണ്? അവർണാത് അച്ചുപരെ പൂർവപരെയോ രേഖോ ഗുണ ആദേശ. പൂർവപരങ്ങൾ എന്ന് പറയുന്നത് പൂർവത്തിലെ അകാരം, സായിലെ പരത്തിലെ ഋകാരം, അതിന് ഒരു ഗുണം ആദേശമായി വരും. ഇവിടെ ഉപസർഗാത് ഋതിധാതു എന്ന് പറയുന്ന വരുമോ? എന്തുകൊണ്ട്? ചാവസർഗമല്ല, പരത്തിലിരിക്കുന്നത് ഋകാരാദിയിലുള്ള ധാതുവല്ല. അപ്പോൾ അത് പ്രവർത്തിക്കില്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് ആത്ഗുണം തന്നെ വരണം. പക്ഷെ അതിന് ഗുണം അറിയണം. ഏതൊക്കെയാണ് ഗുണം? ആദ്യം ഗുണ ഹ്രസ്വ അകാരം ഏ ഓ മൂന്നെണ്ണമാണ്. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം വരും. മൂന്നെണ്ണം പ്രാപ്തമാകുമ്പോൾ ഏ സൂത്രം വരും? സ്ഥാനേന്ദ്രം വരും. വാദ്യം എന്ത് ചെയ്യും? സാനിയുടെ സ്ഥാനം നോക്കും. സ്ഥാനിയുടെ സ്ഥാനം, ആയുടെ സ്ഥാനം എന്താണ്? അക്കുഹ വിസർജനീയാനാം കണ്ഠ. പരത്തിലെന്തിരിക്കുന്നു? ഋകാരം. അതിൻ്റെ സ്ഥാനം എന്താണ്? ഋഷാനാം മൂർധ. നേരത്തെ പോലെ തന്നെ സ്ഥാനമൊന്നും മാറത്തില്ലല്ലോ. അപ്പോൾ സ്ഥാനി രണ്ടെണ്ണമാണ്. അതിൻ്റെ സ്ഥാനങ്ങളായി കണ്ഠവും മൂർധാവും. ആദേശത്തിൽ ഇതുള്ള ഏതെന്ന് നോക്കണം. ആദേശത്തിൽ മൂന്നാണ്, അ എ ഓ. ആയുടെ സ്ഥാനം എന്താണ്? അകുഹ വിസർജനീയാനാം കണ്ഠ. അപ്പോൾ അത് ശരിയാവില്ല. മൂർധാവും കൂടെ വേണം. പിന്നെ ഏയുടെ സ്ഥാനം എന്താണ്? ഏ തൈത്തോഹു കണ്ടത്താലു കണ്ടതാലു. അത് ശരിയാവത്തില്ല. പിന്നെ ഓന്റേതോ ഓ തൗത്തോഹു കണ്ടോഷ്ട. അത് ശരിയാവത്തില്ല. അപ്പം നേരത്തെ ചെയ്ത പണി തന്നെ എന്താണ്? ആയിക്ക് ഒരു രേഖത്ത് വയ്ക്കുക. ആയിക്കൊരു രേഖത്ത് വെച്ചു കൊടുക്കുക. ഈ സ്ഥാനത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് ആദേശമായി വരുന്ന ആ അകാരത്തിന് രേഖത്ത് വെച്ചപ്പോൾ അരന്നു. ഇനി നോക്കുക, അരിൻ്റെ സ്ഥാനം എന്താണ്? കണ്ഠവും മൂർധാവുമാണ്. സ്ഥാനി എന്ന് പറയുന്നത് കണ്ഠവും മൂർധാവുമാണ്. അപ്പം അങ്ങനെ രേഖത്ത് വച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്ധി വരത്തുള്ളൂ. അപ്പം നമ്മളിവിടെ രേഖത്ത് വച്ച് അരു വച്ചു. അപ്പോൾ ച് അരുത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് വരും? ചർത്തേന്ന് വരും. ഹൃദയ ചർത്തേ സന്ധി വന്നപ്പോൾ. അപ്പൊ ഇവിടെ എന്താണോ, അതായത് ഗുണവും വൃദ്ധിയും വരുന്നിടത്ത് പരത്തിൽ ഋകാരം വരുമ്പോ ആദേശമായി വരുന്നതിന് രാ കൂട്ടിച്ചേർക്കണം, അതാണ് നമ്മൾ മനസ്സിലായത്. അല്ലെങ്കിൽ സ്ഥാനസാമ്യം വരത്തില്ല, ആദേശത്തിന് സ്ഥാനികളുമായി സാമ്യം വരത്തില്ല. സ്ഥാനാന്തരിതമാന്ന് പറയുന്ന സൂത്രപ്രകാരം അത് കിട്ടുന്നില്ല. പുറമേ നിന്നൊരു രേഖത്തെ കൊണ്ടുവന്ന് വെച്ചു, അങ്ങനെ വെച്ചു കഴിയുമ്പോൾ സ്ഥാനസാമ്യം കിട്ടും. സ്ഥാനസാമ്യം കിട്ടുമ്പോൾ ആര് ആദേശമായിട്ട് വന്നിട്ട് ഉപാർച്ഛതി പ്രാർച്ഛതി ഇങ്ങനെയൊക്കെ വരും. പിന്നിവിടെ ചർത്തയെന്നും വരും. അപ്പോൾ വൃദ്ധി വരുന്ന സ്ഥലത്തും ഗുണം വരുന്ന സ്ഥലത്തും രണ്ടിടത്തും സ്ഥാനസാമ്യം വരാത്തതുകൊണ്ട് എങ്ങനെ അകാരവും ഋകാരവും ഇരിക്കുമ്പോൾ വൃദ്ധിയോ ഗുണവും വരുമ്പോൾ സ്ഥാനസാമ്യം കിട്ടാത്തതുകൊണ്ട് അകാരത്തിനോടുകൂടി രേഖത്തെ ചേർക്കണം. അത് പണിനിയുടെ നിയമം. അത് പറയുന്ന സൂത്രമാണ് ഉരണ്ടപരഹ. ബാക്കി കാര്യം ഇത് തന്നെയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ സൂത്രത്തെ പഠിക്കാൻ. എന്താ സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഉരണ്ടപര എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലാക്കേണ്ട ഇതാണ്, അകാര ഇറുകാരങ്ങളിരിക്കുമ്പോൾ അവിടെ ആദേശം വരുമ്പോൾ അകാരത്തിന്റെ പരത്തിൽ അല്ലെങ്കിൽ ആകാരത്തിന്റെ പരത്തിൽ രേഖത്തെ വയ്ക്കണം. എന്നാലേ സ്ഥാനസാമ്യം കിട്ടത്തുള്ളൂ, എന്നാലേ ആദേശം വരത്തും. ഇതാണ് കാര്യം സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പാണിനി ഉണ്ടാക്കിയ സൂത്രമാണ് 16-ാമത്തെ പേജിൽ ആ ഗുണ ഉപദേശ ജന്നാസികത്ത്. അത് കഴിഞ്ഞ് ഉരണ്ടപര. ഇത് മനസ്സിലായാൽ ഈ സൂത്രം എളുപ്പമാണ്, ഈ ചെയ്യുന്ന സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായാൽ, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസം വരും. ഉരണ്ടപര ഇതി ത്രിംശതഃ സംജ്ഞാ ഇത്യുക്തം തസ്ഥാനേ യോ അൺ സ രപരഃ സന്നേവ പ്രവർത്തതെ. സൂത്രത്തെ പിരിക്കുന്ന ഇങ്ങനെ ഉഹു അൺ രപരഃ എന്നാണ്. ആദ്യം നോക്കേണ്ടത് ഉഹു എന്നുള്ളത് എങ്ങനെ ഉരന്നാകുമെന്നാണ്. ഉഹു എന്നുള്ളത് ഉരന്നാകുന്ന എങ്ങനെ? ആ സസജുഷോ ഉരു വരും, ഖരവസാനുസജിനി വരുമോ? എന്തുകൊണ്ട്? കരുവരത്തില്ല, കരുവരത്തിലുണ്ടെങ്കിലേ വരത്തുള്ളൂ, അവസാനമല്ല, പരത്തിൽ അണ്ണിരിക്കുന്നു. അപ്പോൾ സസജുഷുരു എന്നാണ് ഈ ഉരു വന്നത്. ഇതാണ് ആദ്യം ഇതൊന്നും പറയാത്തത്, കാരണം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്കിവിടെ വരുമ്പോൾ ഈ ഉരു എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും അത് സസജുഷുരു എന്നാണ്. അപ്പോൾ അതിനെ പിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിരിക്കും, ഒഹു അണ്ണെന്ന് പിരിക്കും. എന്നുവെച്ചാൽ ഉരൺ. ഇനി ഈ ഉഹു എങ്ങനെ എന്നറിയണമെങ്കിൽ നമ്മൾ വിഭക്തികൾ പഠിക്കുന്നു. അങ്ങനെ വരുന്നു. എന്നാലും നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാം, ഋകാരാന്ത ശബ്ദമാണ് പിതൃശബ്ദം. അതിൻ്റെ പഞ്ചമി ഏകവചനത്തിലും ഷഷ്ടി ഏകവചനത്തിലും പിതുഹു പിതുഹു പിതാ പിതൃ പിതൃ പിതരം പിതൃ പിതൃ പിത്രാ പിതൃഭ്യാം പിതൃഭി പിത്രേ പിതൃഭ്യാം പിതൃഭ്യ പിതുഹു പിതൃഭ്യാം പിതൃഭ്യ പിതുഹു അങ്ങനെ വരും. ഋകാരാന്തമായ ശബ്ദങ്ങളെല്ലാം ഷഷ്ടി ഏകവചനത്തിൽ ഉഹു എന്നായി മാറും. പിതുഹു എന്നുള്ളതിൻ്റെ അത്വങ്ങ് വിടുക, ബാക്കി ശേഷിക്കുന്ന എന്താണ്? ഉഹു. ആ ഉഹു എന്ന് പറയുന്നത് എന്താണ്? ഋ എന്ന് പറയുന്നത് മാറിയതാണ് ഉഹു എന്ന്. അതുകൊണ്ടാണ് ഋകാരാന്ത ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ഋ എന്ന് പറയുന്നത് ഷഷ്ടിയിൽ ഉഹു എന്ന് മാറും. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ അർത്ഥം പറയുമ്പോ പിതുഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ നമ്മൾ പറയുന്നു മലയാളത്തിൽ അത് തന്നെ എന്ന് പറയും. ഇക്കുമിന്നുമുടേ ഷഷ്ടി എന്ന് പറയും. ഇക്ക് ഇന്ന് ഉടേ മലയാളത്തിൽ പറയുമ്പോൾ സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഷഷ്ടി ഉപയോഗിക്കുന്നത്. പിതുവ് എന്ന് പറഞ്ഞാൽ പിതാവിന്, പിതാവിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം പറയും. പിതുഹു എന്ന് പറഞ്ഞാൽ പിതാവിന്, അല്ലെങ്കിൽ പിതാവിൻ്റെ. അപ്പോൾ അതിൽ പിതാ എന്നുള്ളതിന് പകരം ഔവിനെ മാത്രം എടുത്തിട്ട് ഊഹു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം വരും? ഊവിന്, അല്ലെങ്കിൽ ഊവിൻ്റെ, അങ്ങനെ വരും. ഊവിൻ്റെ ഷഷ്ടിയല്ലേ? ഊ എന്ന് പറയാം, റിന്റെ ഷഷ്ടിയല്ലേ? ഊവല്ല ഇവിടെ റി ആണ്. അപ്പൊ റിന്, അല്ലെങ്കിൽ റിവിൻ്റെ എന്ന് വരും. ഇവിടെ ഊവല്ല, അത് മാറി വന്നാണ്. ഊ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഗുരുഹു ഉകാരാന്ത്. അതിന്റെ ഷഷ്ടി വന്ന എങ്ങനെ പോവും? ഗുരോഹോ ഓഹോ എന്ന് വരും. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഉകാരാന്തമായ ശബ്ദമാണെങ്കിൽ ഓഹോ എന്ന് വരും ഷഷ്ടിയിൽ, ഗുരോഹോ. ദീർഘാരാന്തമായ ശബ്ദമാണെങ്കിൽ ഷഷ്ടി വരുമ്പോൾ ഉഹു എന്ന് വരും, ഗുരുഹു എന്ന് വരും പോലെ. ഉകാരാന്തമാണെങ്കിൽ ഓഹോ എന്ന് പറയുമ്പോൾ എന്തർത്ഥം വരും? ഉവിൻ്റെ, ഉവിനുടെ, എങ്ങനെയൊക്കെ വരും. അപ്പോൾ ഋകാരാന്തത്തിന്റെ ഷഷ്ടി വന്നാൽ എന്തർത്ഥം വരും? ഋവിൻ്റെ, അല്ലെങ്കിൽ ഋവിനുടെ എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തസ്ഥാനേ, ഋവിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഷഷ്ടി സ്ഥാനേ യോഗ എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് സ്ഥാനേ എന്നുള്ള ഇങ്ങോട്ട് അനുവർത്തിക്കും. ഇതിന്റെ മുമ്പിലാണ് അത് വരുന്നത്. അതുകൂടെ ചേർത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, തസ്ഥാനേ എന്ന് വെച്ചാൽ ഋന്റെ സ്ഥാനത്ത്. ഋ എന്ന് പറയുന്ന എവിടുന്ന് കിട്ടി? ഓഹോ. സ്ഥാനം എന്നുള്ള എവിടുന്ന് കിട്ടി? അനുവർത്തിക്കുന്നു. ഷഷ്ടി സ്ഥാനേ യോഗ എന്ന് പറയുന്നതിന് സ്ഥാനേ എന്ന് പറയുന്ന അനുവർത്തിച്ചതുകൊണ്ട് അർത്ഥം കിട്ടി, ഊവിന്റെ സ്ഥാനത്ത്. അവ അത് ശ്രദ്ധിക്കുക. ഉഹു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ അർത്ഥം കിട്ടുന്ന? ഊവിന്റെ, ആ റിവിന്റെ, ഊവിന്റെ അല്ല റിവിന്റെ. ഊഹു എന്ന് പറഞ്ഞാൽ റിവിന്റെ. സ്ഥാനം എന്ന് പറയുന്നത് പൂർവത്തിൽ നിന്ന് വന്നു. അപ്പോ റിവിന്റെ സ്ഥാനത്ത് എന്നുള്ള അർത്ഥം കിട്ടി. ഋകാരത്തിന്റെ സ്ഥാനത്ത് എന്ന് വരും, ഋവർണത്തിന്റെ സ്ഥാനത്ത് എന്ന് വരും. ഋകാരത്തിന്റെ സ്ഥാനത്ത് അനുമ്പുള്ള പോട്ടെ. പിന്നെ സൂത്രത്തിൽ പറയുന്നത് എന്താണ്? അൺ എന്നാണ്. അണ്ണെന്ന് പറയുന്ന പ്രഥമാന്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രഥമാന്തത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് വിധിയാണ്. അതിൽ നിന്ന് കിട്ടും ഋവിന്റെ സ്ഥാനത്ത് വിധിക്കുന്ന അണ്ണ് എന്ന് കിട്ടും. ഋവിന്റെ സ്ഥാനത്ത് വിധിക്കുന്ന അണ്ണ് എന്ന് പറയുമ്പോൾ അത് ആദേശമോ ആഗമോ എന്തോ ആകാം. ഇവിടെ ഇപ്പോൾ ആദേശമാണ്. ഋവിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന അണ്ണ് എന്ന് കിട്ടും. അണ്ണെന്ന് പറയുമ്പോൾ നോക്കണം, അണ്ണെന്ന് പറയുന്നത് എന്താണ്? പ്രത്യാഹാരമാണ്. പ്രത്യാഹാരത്തെ വിധിക്കുന്ന സൂത്രമാണ് മധുരന്തേന സഹേത. അപ്പൊ അണ്ണിലേതൊക്കെ വരും? അയ്യോ, മൂന്നെണ്ണേ വരത്തുള്ളൂ. അപ്പൊ എന്തർത്ഥം കിട്ടും? ഋ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സ്ഥാനത്ത് വിധിക്കുന്ന ആ, ഈ, ഉ, ഈ മൂന്നക്ഷരങ്ങളും, മൂന്നേ ഉള്ളൂ. അണ്ണെന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രത്യാഹാരമുണ്ട്, അതിനെടുക്കാൻ പാടില്ല. ലണ്ണു വരെയുള്ള അതിനെ എടുക്കരുത്. അതവിടെ പറഞ്ഞു എന്താണ്? അത്രയോ അണ് പറയണം അതറിയണം. അണുസവർണ്ണ അപ്രത്യം എന്ന് പറയുന്നിടത്ത് മാത്രമേ അണ്ണെന്ന് പറഞ്ഞാൽ പരണകാരമായിട്ട് എടുക്കാവൂ. ബാക്കി എവിടെ കണ്ടു കഴിഞ്ഞാൽ അണ്ണെന്ന് പറഞ്ഞാൽ മൂന്നക്ഷരത്തിൽ എടുക്കാവൂ. ഇതിന്റെ അർത്ഥം എന്തായി? തസ്ഥാനി എന്ന് വെച്ചാൽ റീവിന്റെ സ്ഥാനത്ത് വിധിക്കുന്ന അണ്ണ് ആയു. ഇത് യോ അൺസ എന്ന് വെച്ചാൽ ഏതൊരണ്ണാണോ അത്. പിന്നെ സൂത്രത്തിൽ നോക്കുക, രപ്പരഹ ഒറ്റപ്പദമാണ്. രപരോ യസ്മാ ഭൂവ്രീ സമാസ്. രപരമായിരിക്കുന്നത് ഏതിൽ നിന്നാണോ അങ്ങനെ. ര ഏതിൽ നിന്ന് പരമായി വരുമോ, രാന്ന് വെച്ചാൽ രേഫം. രേഫം ഏതിൽ നിന്നാണോ പരമായി വരുന്നത് അങ്ങനെ. അങ്ങനെ ചെയ്യാവൂ. അതാണ് അടുത്ത് പറയുന്നത് എന്താണ്? രപര സന്നേവ, അങ്ങനെ മാത്രമേ രപരമായിട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആദേശം വരുമ്പോൾ, നിങ്ങൾ ആദേശത്തെ ചെയ്യുമ്പോൾ റിവിന്റെ സ്ഥാനത്ത് ഒരു ആദേശം ചെയ്യണമെങ്കിൽ ആ ആദേശം വരുമ്പോൾ രേഫം പരമായേ അത് ചെയ്യാവൂ. റിവിന്റെ സ്ഥാനത്ത് ഒരാദേശം വരുമ്പോൾ രപര രേഫം പരമായി മാത്രമേ ചെയ്യാവൂ. അതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ റിവിന്റെ സ്ഥാനത്ത് ആദേശം വന്നു രണ്ട് സ്ഥലത്ത്. ഒന്നെവിടെ ഇരുന്നു? പ്രാവൃച്ഛതി. അത് റ് പൂർവത്തിലോ പരത്തിലോ എന്നൊന്നുമില്ല. ഇവിടെ ഇപ്പൊ റ് പരത്തിലിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും അവിടെ ഉണ്ടോ ഇല്ലേ അതും പ്രശ്നമല്ല. നോക്കേണ്ട ഇതാണ്, റിന്റെ സ്ഥാനത്ത് ആദേശം വരുന്നുണ്ടോ, അത് പൂർവത്തിലാണോ പരത്തിലാണോ അതൊന്നും നോക്കണ്ട. വേറെ ഏതെങ്കിലും ആണോ, അത് ഏകാദേശമാണോ, അത് ഒന്നിന് വരികയാണോ രണ്ടിന് വരികയാണോ അതും നോക്കണ്ട. റീന്റെ സ്ഥാനത്തൊരു ആദേശം വരുന്നുണ്ടോ, പ്രാവൃച്ഛതി എന്നുള്ളതും റീന്റെ സ്ഥാനത്ത് വൃദ്ധി ആദേശമായി വരുന്നു. ച ഹൃദയം എന്നുള്ളത് റീന്റെ സ്ഥാനത്ത് ഗുണം ആദേശമായി വരുന്നു. അങ്ങനെ ഒരു ആദേശം വരുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട അതാണ്, അത് വൃദ്ധിയാണോ ഗുണമാണോ എന്നൊന്നുമല്ല നോക്കേണ്ടത്. അത് ആ ഈ മൂന്ന് ഇതിൽപ്പെട്ട ഏതെങ്കിലും വർണ്ണമാണോ അത് നോക്കിയാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രേഫം പരമാക്കണം. ആ ആണ് വരണമെങ്കിൽ എന്ത് ചെയ്യും? അര്. ഈ ആണ് വരണമെങ്കിൽ എന്ത് ചെയ്യും? ഇര്. ഊ ആണ് വരണമെങ്കിലോ ഉര്. അങ്ങനെ എളുപ്പമായി. ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വളരെ ലളിതമായി പറയുന്നത്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള വഴിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? അണ്ണ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദേശമായി വരുന്ന അണ്ണ് എന്നാ പറഞ്ഞു. ഈ സൂത്രം അണ്ണിനെ വിധിക്കുന്നുണ്ടോ? ഈ സൂത്രം അണ്ണിനെ വിധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ സൂത്രം അണ്ണിനെ വിധിക്കുകയല്ല ചെയ്യുന്നത്. ഇതെന്താണ്? ഇതൊരു പരിഭാഷയാണ്, മനസ്സിലായോ? ഇതൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. എവിടെയെങ്കിലും അങ്ങനെ അണ്ണിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ സംശയം എന്തായിരുന്നു ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര സമാമനായത്തെ എടുക്കണമോ അതോ അതിൽ ഇല്ലാത്തതിനെ എടുക്കാമോ എന്നാണ്. ഇവിടെ എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വത്തെയോ ദീർഘത്തെയോ ഏതിനു വേണോ എടുക്കാം. അതിന് തടസ്സം വരുന്ന എവിടെയാണ് വരുന്നത്? ഒന്നുകിൽ തപരം ചെയ്യണം. തപരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സവർണത്തെ എടുക്കാൻ പാടില്ല. പിന്നെ എവിടെ എടുക്കാൻ പാടില്ല? അതിനെ ആദേശമായി വിധിക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ അണ്ണിനെ വിധിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ എവിടെയെങ്കിലും വിധിച്ച ഒരു അണ്ണിന് ഇവിടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇവിടെ അണ്ണ് വിധേയമല്ല, ആ പ്രശ്നവുമില്ല. അണ്ണെന്നൊരു പ്രത്യാഹാരത്തെ കണ്ടുകഴിഞ്ഞാൽ അണ്ണിൽപ്പെട്ട സവർണങ്ങളെയൊക്കെ എടുക്കാം. നിയസൂത്രം പറയുന്നു, അണുത് സവർണ സ്വപ്രത്യാഹം, ആക്കി വരാം, ഈക്ക് വരാം, ഊന് വരാം, ആരിന് വരാം, ഈര് ഊര് എന്നു വരാം. അപ്പൊ ഈ സൂത്രം പറയുന്ന ഇതാണ്, എന്താണ് തസ്ഥാനേ യോ അണ്, തത്തെന്നുള്ളതുകൊണ്ട് ഉഹു എന്നുള്ളതിനെ എഴുതണം. ഉഹു എന്ന് പറയുന്നത് ഉകാരമല്ല, നമ്മൾ ഊവിന്റെ സ്ഥാനത്തെന്ന് പറയുന്നു. ഉഹു എന്ന് പറഞ്ഞാൽ ഊവിന്റെ എന്നാണ്, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റുവിന്റെ. ഉഹു എന്ന് പറഞ്ഞാൽ എന്താ ഊവിന്റെ, ഊവിന്റെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോന്നു, ഊവിന്റെ അല്ല അറിവിന്റെ. എന്തുകൊണ്ട്? ആ അറിവാണ് ഇവിടെ ഊവായി മാറിയത്. അപ്പൊ തത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തസ്ഥാനേ എന്ന് പറയുമ്പോൾ അറിവിന്റെ സ്ഥാനത്ത്, ഊവിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവിന്റെ. അങ്ങനെ ഊന്ന് പറഞ്ഞാൽ തെറ്റില്ല, കാരണം ഇവിടെ ഊ നിലയിൽ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തിനെ? ഋവിന്റെ. അപ്പൊ ഋകാരത്തിന്റെ എന്ന അതിനർത്ഥം കിട്ടും. ഊഹു എന്ന് പറയുന്നതിന് തന്നെ അർത്ഥം കിട്ടും. അതിന്റെ സ്ഥാനത്ത്, എന്തുകൊണ്ട് സ്ഥാനം എന്ന് പറയുന്ന ഒന്ന് അവിടെ വരുന്ന എന്ന് വെച്ചാൽ ആദേശവുമായി വരുന്ന അണ്ണ, അങ്ങനെ വരുമ്പോ അത് രേഖംപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. അതാണ് പറയുന്നത് രവരസൻ ഏവ, രവരമായിട്ട് തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. രവരമായിട്ട് എന്നുള്ളവരും രവരസൻ എന്ന് പറഞ്ഞാൽ രവരമായിട്ട്, ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ, അതുകൂടെ ചേർത്തേ എന്നർത്ഥം. അപ്പൊ വൃദ്ധി വരുന്നിടത്ത് വൃദ്ധിയിൽ ആയാണ്. അപ്പൊ അവിടെ രവരമാകി ആര്, അങ്ങനെയേ ആദേശം വരത്തുള്ളൂ. ഗുണം വരുന്നിടത്ത് ആരപരമായി അര്, അങ്ങനെ വരത്തുള്ളൂ. അങ്ങനെ വരേണ്ട ആവശ്യമുണ്ട്. നേരത്തെ നമ്മൾ നോക്കിയ സ്ഥാന സാമ്യം കിട്ടുന്നില്ല. അപ്പോൾ ഈ സൂത്രപ്രകാരം എന്ത് ചെയ്തു? ആ സ്ഥാന സാമ്യത്തെ ഉണ്ടാക്കി. അപ്പോൾ അര് എന്ന് വന്നു, ആര് എന്നും വന്നു, അങ്ങനെ വരുന്നു. തസ്ഥാനേ ഓ അണ്, പ്രകാരത്തിന്റെ സ്ഥാനത്ത് വരുന്ന അണ്ണിൽപ്പെട്ട അക്ഷരങ്ങൾ സരപരസന്നൈവ പ്രവർത്തത്തെ, രപരമായേ പ്രവർത്തിക്കത്തുള്ളൂ എന്നാണ് അർത്ഥം. പിന്നെ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ഋ ഇതി ത്രിംശത സപ്ന ഇത്യുക്തം. അത് സാമാന്യമായി പറയുകയാണ്. കാരണം ഋ എന്ന് പറയുന്നത് ഇവിടെ സ്ഥാനിയാണ്. ആ പറഞ്ഞല്ലോ തസ്ഥാനേ, സൂത്രത്തില് രപര എന്നേ ഉള്ളൂ. പക്ഷെ വൃത്തിയിൽ എഴുതി എന്താണ്? രപരസന്നേവ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിശേഷ അർത്ഥം കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പിൽ വേറൊരു സൂത്രമുണ്ട്, സ്ഥാന അന്തരതമാ. അതിൽ നിന്നുള്ള സ്ഥാനയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് രപരസന്നേവ എന്ന് പറഞ്ഞു. രപരമായിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. ഇവിടെ രണ്ട് സ്ഥാനം വരുന്നുണ്ട്, ഒന്ന് ഷഷ്ടി സ്ഥാനയോഗയുടെ സ്ഥാനം, മറ്റൊന്ന് സ്ഥാന അന്തരതമയുടെ സ്ഥാനം. ആദ്യത്തെ സ്ഥാനം കൊണ്ട് കിട്ടും തസ്ഥാനേ, രണ്ടാമത്തെ സ്ഥാനം കൊണ്ട് കിട്ടും രപരസന്നേവ, സന്നെന്ന് പറയുന്നത് അതുകൊണ്ട് കിട്ടുന്നതാണ്. രപരമായിട്ടേ പ്രവർത്തിക്കാവൂ എന്ന് വെച്ചാൽ അത് അങ്ങനെ പറയുന്നത് എന്താണ്? ആദ്യം ആകാരം ആദേശം വന്നിട്ട് പിന്നെ രേഖം വരികയല്ല, അങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ സ്ഥാനസ്വാമ്യം കിട്ടത്തില്ല. രേഖത്തെ ചേർത്തിട്ട് പിന്നെ ആദേശം വരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥാനി എന്ന് പറയുന്നത് ഋകാരമാണ്. അത് നമുക്ക് ഉഹു എന്ന് വെച്ചാൽ ഊവിന്റെ എന്ന് പറഞ്ഞാൽ ഋകാരത്തിന്റെ എന്നർത്ഥം കിട്ടി. അപ്പോ അത് സ്ഥാനിയാണെന്ന് കിട്ടി. അപ്പൊ ഋ സ്ഥാനിയാണെങ്കിൽ അതിന്റെ വിശേഷത എന്താണ്? സ്ഥാനിയായി വന്നാൽ അണുത് സവർണസിച്ച അപ്രതീയ പ്രകാരം അതിന്റെ എല്ലാ ഭേദങ്ങളെയും എടുക്കാം. അതായത് അവിടെ ഋ എന്ന് പറയുന്ന ഹ്രസ്വമായാലും കൊള്ളാം, ദീർഘമായാലും കൊള്ളാം. ഋവിന് എത്ര ഭേദമുണ്ട്? ഋവിന് 18 ഭേദം. പക്ഷെ നമ്മളതിനെ 30 ആക്കുന്ന എങ്ങനെ? ഋല് വർണ്ണയോർ ഇതാ സവർണ്യം വച്യം, അതുകൊണ്ടാണ് 30 ആകുന്നത്. നമ്മളിപ്പോ 30 എടുക്കുന്നില്ല, നമ്മള് 18 എടുക്കുന്നുള്ളു. എന്തുകൊണ്ട്? ഋവിന്റെ ആവശ്യമൊന്നുമില്ല. ഋ എവിടെ വരുന്നു? ഋവിന് ഉദാഹരണമൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉദാഹരണം ഉണ്ടാക്കണം. ഭാഷയുടെ പ്രയോഗത്തിൽ ഋ മാത്രമേ കാണാറുള്ളൂ, ഋ കാണാറില്ല. അതുകൊണ്ട് ഇവിടെ ഋ ഇതി ത്രിംശത സപ്ഞ എന്ന് പറഞ്ഞാലും ഋവിന് 18 ഭേദങ്ങളെ ഉള്ളൂ എന്നെടുത്താൽ മതി. അതും നമ്മൾ എടുക്കുന്നില്ല. ഋ എന്ന് പറഞ്ഞാൽ 2 ഭേദമെന്നേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഋ എന്ന് പറഞ്ഞാൽ ഹർസ്വത്തി എടുക്കാം, ദീർഘത്തി എടുക്കാം, വേറെ ഒന്നിന്റെ ആവശ്യം വരുന്നില്ല. ആവശ്യമുള്ളത് തന്നെ പഠിച്ചു വയ്ക്കാൻ പ്രയാസമുള്ളവർക്ക് ആവശ്യമില്ല. 2 എണ്ണം തന്നെ തലയിരിക്കുന്നില്ല. പിന്നെ 18 30 എന്തിനാ പോകുന്നു? ഇതൊന്നും ആവശ്യമില്ല. ഋ എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഋ എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തി എടുക്കാം, ദീർഘത്തി എടുക്കാം, അതേ നമുക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഋ ഇതി ത്രിംശത സപ്ഞത്യുക്തം എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. ഋ എന്ന് പറയുന്നത് അതിന്റെ താല്പര്യം മനസ്സിലാക്കി വയ്ക്കുക. ഋ ഇതിന്റെ അർത്ഥം എന്താണ്? ഋ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിംശത 30 എണ്ണത്തിന്റെ സപ്ഞയാണ്. ഋ എന്ന് പറയുന്നതിന് 18 ഭേദമുണ്ടെന്നേ സൂത്രം പറയുന്നു. ഋന് 18 ഭേദമുണ്ടെന്നേ സൂത്രം പറയുന്നു. ഋന് 18 ഭേദമുണ്ടെന്നേ സൂത്രം തുല്യാസി പ്രയത്ന സവർണം പറഞ്ഞല്ലോ. ഇത് വേദാന്തം പോലെയുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. അത് സവർണസഞ്ജ വിധിച്ചുകൊണ്ട് 18 ഭേദം വന്നു. 30 ആയത് എന്തുകൊണ്ട്? ഒരു വർണ്ണയും ഇത സാവർണ്യം 30 വന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ആവശ്യമുള്ളൂ? 2. അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്നത് കേട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. അറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസത്തെ എടുക്കാം, ദീർഘത്തെ എടുക്കാം, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഋഗിലേക്ക് പോലും പോകേണ്ട കാര്യമില്ല, അന്ന് ഉപയോഗത്തിൽ വരുന്നതല്ല. അത് 2 എണ്ണം എടുക്കാമെന്ന് യേസൂത്രം പറഞ്ഞു. ഹർസ്വത്തിയും ദീർഘത്തി എടുക്കാമെന്ന് യേസൂത്രം പറഞ്ഞത്. യേസൂത്രമാണ് അണുദ് സവർണസിച്ച അപ്പർത്തിയ, അതാ പറഞ്ഞത് 2 എണ്ണത്തെയും എടുക്കാം. അവന് ഈ ഉകാല വെച്ചാന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതെന്താ പറയുന്നത്? അത് സപ്ഞ വിധിക്കുകയാണ്. ഏത് സപ്ഞ? ദീർഘ. ഞാൻ ചോദിച്ച ചോദ്യവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. വേണമെങ്കിൽ ഒരു വളഞ്ഞ ബന്ധം പറയാം. അമ്മാവിന്റെ, കൊച്ചച്ഛന്റെ, ചിറ്റപ്പന്റെ, അനിയന്റെ, മോനെന്നൊക്കെ പറയാം. നേരിട്ടൊരു ബന്ധമില്ല. നമ്മൾ നേരിട്ടുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഒരു സപ്ഞാസൂത്രമാണ് എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണ ഉരണ്ടപുര എന്ന് പറയുന്ന സൂത്രം പഠിക്കുന്നവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാലും തലയ്ക്കകത്തൊരു ചൊറിച്ചിൽ കാണും, ഒരു പെരുപ്പുമല്ല. അങ്ങനെ വരും. പെരുപ്പിക്കാൻ എനിക്കും അറിയാം, തൽക്കാലം ഞാനത് വിട്ടിരിക്കുകയാണ്. എളുപ്പമായ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്, ഏറ്റവും എളുപ്പമായ രീതിയിൽ. ഋന്റെ സ്ഥാനത്ത് ആ ഇത് 3 വന്നു കഴിഞ്ഞാൽ അതിന് പരത്തിൽ രേഖം വച്ചിട്ട് ആദേശം ചെയ്യാവൂ. ഇത് ഇത്രയും ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ സൂത്രം എളുപ്പം. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ പ്രയാസം. ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത്രയും ആവശ്യം വരുന്നുണ്ട്, ഉപയോഗത്തിൽ ഇത്രയും വരുന്നുണ്ട്. പിന്നെ അതിൽ അല്പം കൂടെ ചേർക്കണമെങ്കിൽ എറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വത്തെയോ ദീർഘത്തെയോ എടുക്കാം. ഇത്രയും കൂടെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതിന്റെ ആവശ്യം വരുന്നത് സാധാരണഗതിയിൽ ഗുണ വൃദ്ധി വിധിക്കുന്ന, അങ്ങനെ അല്ലാത്തുള്ള സ്ഥലങ്ങളിലും വരും. നമ്മൾ ഇനി പഠിക്കും. ഏതായാലും വിധിക്കുന്നത് ഇപ്പൊ ആയാണ് വിധിക്കുന്നതെങ്കിൽ ഒന്നുകിൽ അത് ഗുണമായിരിക്കും അല്ലെങ്കിൽ അത് വൃദ്ധിയായിരിക്കും. ഹ്രസ്വമാണെങ്കിൽ ഗുണം, ദീർഘമാണെങ്കിൽ വൃദ്ധി. ഈ ഊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് നേരിട്ടങ്ങ് വിധിക്കും, അത് ഗുണത്തിലോ വൃദ്ധിയിലോ പെടുന്നതല്ല. അപ്പൊ ഗുണവും വൃദ്ധിയും വിധിക്കുന്നിടത്ത് ഋകാരത്തിന്, അല്ലെങ്കിൽ ഋകാരത്തിന് ഈ ഊ വിധിക്കുന്നിടത്ത് ഗുണത്തിലും വൃദ്ധിയിലും പെടുന്ന മറ്റു അക്ഷരങ്ങളെടുക്കരുത്. അതായത് എ ഒ ഐ ഔ അവിടെ നിന്ന് ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഒരു രണ്ടുപേരാ ഋകാരത്തിന്റെ സ്ഥാനത്തിൽ ഗുണമായ ഹ്രസ്വ അകാരം വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ വൃദ്ധിയായ ആകാരത്തെ വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിൽ ഋകാരത്തിന്റെ സ്ഥാനത്ത് ഇകാരമോ ഉകാരമോ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ രേഖം പരമായി വരും, വന്നേ ആദേശം ചെയ്യാവൂ. ഇതാണ് നമ്മൾ ഇനി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പ്രാഥമികമായിട്ട്. പിന്നെ ഇതിൽ ഈ സൂത്രത വിശദീകരിച്ച് പഠിക്കാനുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ആവശ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഗുണവും വൃത്തിയും നേരത്തെ പഠിച്ചു. ആ ഗുണ വൃദ്ധിരേജ് രണ്ട് സൂത്രങ്ങളും പഠിച്ചപ്പോൾ, അപ്പൊ അവിടെ നമ്മൾ അകാരത്തിനും ആകാരത്തിനും ഉദാഹരണം പഠിച്ചില്ല. മറ്റു രണ്ടും നമ്മൾ മനസ്സിലാക്കി. ആക്കി പകരം ഈ ഇരുന്നാൽ ശേഷം ഈ ഇരുന്ന എന്ത് സംഭവിക്കും, ആ ഊ ഇരുന്ന എന്ത് സംഭവിക്കും, അയുടെ പരത്തിൽ ഏ ഇരുന്ന എന്ത് സംഭവിക്കും, അയുടെ പരത്തിൽ ഐ ഇരുന്ന എന്ത് സംഭവിക്കും, അത് പഠിച്ചു. പക്ഷെ ആക്കി ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആയുടെ പരത്തിൽ എറു ഇരുന്നാൽ ഗുണത്തിൽ എന്ത് സംഭവിക്കും, ആ കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. ആക്ക് ആക്ക് വൃദ്ധി വരുന്നത് ആ വരും പോലെ തന്നെ ആയും വരും. അത് മാറ്റിവെച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലാകുമ്പോൾ ആ ഇറകെന്ന് പറയുന്ന ഗുണമാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായി വരും. കാരണം അവിടെ എന്താണ് ഗുണം വിധിക്കുമ്പോൾ അതേം ഗുണ ആ ഹേ ഓ ഒരു സൂത്രമുണ്ട്, ആ സൂത്രത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വരും. വൃദ്ധി രാധയിച്ച് വൃദ്ധി വിധിക്കുമ്പോൾ ആ ഐ ഔ ഏതെങ്കിലും ഒന്ന് വരും. പക്ഷെ ആ ഇറവ് വരുമ്പോൾ ഗുണം വിധിക്കുകയാണെങ്കിൽ ആ സൂത്രങ്ങളിൽ നിന്ന് വേറിട്ടൊരക്ഷരം വരുന്നു. ഉരുണ്ടവരെ പ്രകാരം രേഖത്തെ പരമാക്കി ചെയ്യുന്നു, മറ്റൊന്നുകൂടി പ്രവർത്തിക്കുന്നു. ഇനി വൃദ്ധി വിധിക്കുമ്പോൾ അവിടെയും രേഖത്തെ പരമാക്കുന്നു. അപ്പൊ ഏതാണോ വിധിസൂത്രം ആ വിധിസൂത്രത്തിലേക്ക് ഒരു രേഖത്തെ പരമാക്കുന്നു. അങ്ങനെ ഇവിടെ ആറ് രണ്ട് വർണ്ണങ്ങൾ വരുന്നു. അപ്പൊ അത് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം വരും. രണ്ട് സൂത്രങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു, ഒരു വിധിസൂത്രം ഒരു പരിഭാഷാ സൂത്രം കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അത് വിശദീകരിക്കുക. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഋ എന്ന് പറയുന്നതും രേഖ എന്ന് പറയുന്നതിനും തമ്മിൽ ഒരു സാമ്യമുണ്ട്, ഉച്ചാരണത്തിലും സ്ഥാനത്തിലും ഒക്കെ. അതുകൊണ്ട് ആ ഋതിന് ഒരാദേശം വരുമ്പോൾ അവിടെ അതിനോടുകൂടി രേഖവും ചേരും. അതാണ് കാരണം ഈ ആദേശം എന്ന് പറയുമ്പം സന്ധി എന്ന് പറയുമ്പോൾ സ്വരത്തിലൊരു സമാനത വരണം. അപ്പം ഈക്ക് യാ വരുന്നു, ഈ എന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ എന്ന് വെച്ചിരിക്കുന്നത്. ആ സ്വരത്തിൽ ഉണ്ട് ഊവിന് പകാരം വരുന്നു, ഊ എന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് ഊ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പം സന്ധി എന്ന് പറയുമ്പോൾ ആ ഒരു പൊരുത്തം വരണം, എന്നാലേ സന്ധി ആകത്തുള്ളൂ. ബന്ധമില്ലാത്ത ഒന്നാൽ ശരിയാകും. അല്ല ആ ഈ എ എന്ന് വരുന്നു, അവിടെ ഉച്ചാരണത്തിലൊരു സാമ്യമുണ്ട്. അല്ല ആ ഋ അവിടെ ഒരു സന്ധി വരണമെങ്കിൽ ഋകാരത്തിന്റെ ഉച്ചാരണത്തിനോട് സാമ്യമുള്ള ഒരു അക്ഷരം കൂടെ വേണം. അതാണ് അതിന്റെ ലോജിക്. ഇപ്പൊ ഋകാരത്തിന്റെ ഉച്ചാരണത്തിനോട് സാമ്യമുള്ള രേഖമാണ്, അതുകൊണ്ടാണ് ആ അറു എന്നെടുത്ത് അര് എന്ന് വരുന്നു. ഋ എന്നുള്ളതിന്റെ ഒരു അംശം അതി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പാണിനി പറയുന്നത് ആ സന്ധിയിൽ സ്ഥാനീയമായിട്ടുള്ള അസാമ്യം അത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ രേഫത്തെ പരമാക്കുന്നത്. അത് ഗുണം വിധിക്കുന്നിടത്തും വരാം, വൃദ്ധി വിധിക്കുന്നിടത്തും വരാം. ഋകാര സ്ഥാനം ആണെങ്കിൽ അതുകൂടാതെ ഇകാര ഉകാരങ്ങൾ വിധിക്കുന്നിടത്തും വരാം. ഇത്രയും കാര്യങ്ങൾ സാമാന്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു.